അടുത്തു വരുന്ന പിതൃശബ്ദമാണ്. ഋകാരാന്തത്തിന്റെ രൂപങ്ങൾ അറിയാവുന്നവർക്ക് എളുപ്പമാണ്. പിതൃ സൂന്നിരിക്കുമ്പോ സൂത്രം വരും, പ്രദൂഷണസ്ഫുരിതം സോ അനേകസാംസ പ്രകാരം അനങ്ങു വന്ന് അന്താദേശമായി വന്ന് പീത്തൻ സൂന്നിരിക്കുന്നു. അപ്തിരൻ തിരിച്ച് ഉപതയ്ക്ക് ദീർഘം വരും, അല്ലെങ്കിൽ എങ്ങനെ വരും? അപ്തിരൻ തിരിച്ച് പ്രകാരം പിതാന് വേറെ സൂത്രമുള്ളത് ഉപതയ്ക്ക് ദീർഘം വരാൻ സർവനാമസ്ഥാന സംബുദ്ധ വരാം. ഇവിടെയാണ് പറഞ്ഞത് എന്താണ്, നത്രാദിഗ്രഹണം വിത്പത്തി പക്ഷേ നിയമാർത്ഥം തേനൈഹന അത് പറഞ്ഞത്. ധാതൃശബ്ദം അത് കഴിഞ്ഞ് വരുന്ന ഇവിടെ വന്ന ശബ്ദങ്ങൾ നത്ര നേഷ്ട തൊക്ഷത്ര ഹോത്ര പോത്ര പ്രശാസ്ത്ര ഈ ശബ്ദങ്ങൾ, പിതൃശബ്ദം, ജാമാതൃശബ്ദം, ഇതെല്ലാം തൃൻ അല്ലെങ്കിൽ തൃച്ച് പ്രത്യാന്തങ്ങളാണ്. ഏതും ആകാം, തൃണന്തുമാകാം തൃച്ചന്തുമാകാം. തൃണന്തമാണെങ്കിലും തൃജന്തമാണെങ്കിലും തൃന്നിരിക്കും. ധാതുവിൽ നിന്നാണ് വരുന്നത്, ധാതുവിൽ നിന്ന് തൃണ്ണോ തൃച്ചോ വന്നു കഴിഞ്ഞാൽ ധാതൃ അങ്ങനെ വരും. അങ്ങനെ വരുന്നിടത്ത് ഇവിടെ പറഞ്ഞത് അപ്തൻ തിരിച്ചെന്ന സൂത്രത്തിൽ നത്രാദി നത്ര നേഷ്ടു തക്ഷത്രുഹോതൃഹോതൃ പ്രശാത്ര ശബ്ദങ്ങൾ തൃണന്തമോ തൃജന്തവുമാണ്. ഉണാദിയിൽ തൃജന്ത ശബ്ദങ്ങളെ നേരിട്ട് വിധിക്കുന്നതും അല്ലാതെ ഈ മൂന്ന് സൂത്രങ്ങളുണ്ട്. അതിൽ തൃണതൃജന്ത ശബ്ദങ്ങൾ 20 ശബ്ദങ്ങൾ തൃണതൃജന്ത ശബ്ദങ്ങൾ ഉണാദിയിലുണ്ട്. ഉണാദിയെ കുറിച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞു. അപ്പൊ ആ ഉണാദിയിൽ ഉള്ള ശബ്ദങ്ങളിൽ ഇവിടെ കുറച്ച് ശബ്ദങ്ങൾ എടുത്ത് ചേർത്ത് നത്രുനേഷ്ട അതിൽ സ്വസ്ത്ര എന്ന് പറയുന്നത് തൃണന്തവും തൃജന്തവും അല്ല, അത് ഋകാരാന്തമാണ്, തൃണതൃജന്തമല്ല. ബാക്കിയുള്ള ശബ്ദങ്ങൾ അതുകൊണ്ടാണ് അതിനെ വിട്ടത്. നത്രുനേഷ്ടക്ഷത്രതെല്ലാം തൃണതൃജന്തങ്ങളാണ്, ഇതെല്ലാം ഉണാദിയുള്ള ശബ്ദങ്ങളാണ്. പക്ഷെ സൂത്രത്തില് ദീർഘം വിധിച്ച സൂത്രത്തില് തൃൺതൃച്ച് എന്ന് പറഞ്ഞതിന് ശേഷം തൃൺതൃജന്ത ശബ്ദങ്ങളെ വീണ്ടും പറഞ്ഞു. അതിന്റെ ആവശ്യമില്ല, തൃൺതൃച്ച് പ്രത്യയങ്ങളാണ്, പ്രത്യേകഗ്രാണിയ തദന്താ ഗ്രാഹ്യ. പ്രത്യയങ്ങളെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യയാന്തങ്ങളെയും ഗ്രഹിക്കാം. തൃൺതൃജന്തങ്ങളായ നത്രാദികളെ ഗ്രഹിക്കാമെന്നിരിക്കെ ഇവിടെ വീണ്ടും അതിനെ എന്തിനു പറഞ്ഞു? സിദ്ധേ സത്യാരഭ്യമാണോ വിധിർ നിയമായ കല്പ്യതേ. ഒരു കാര്യം സിദ്ധമായിരിക്കെ വീണ്ടും അതിനൊരു വിധി വന്നു കഴിഞ്ഞാൽ അതെന്തെങ്കിലും നിയമം ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും, ഒരു പ്രത്യേക നിയമം പറയുകയാണ്. ആ നിയമം എന്താണ്? ഈ പറയുന്ന ശബ്ദങ്ങൾക്ക് തൃജന്തങ്ങൾക്ക് ദീർഘം വന്നു കഴിഞ്ഞാൽ നത്രാദികൾക്ക് മാത്രമേ വരത്തുള്ളൂ, മറ്റൊന്നിനും വരത്തില്ല. ഈ നത്രാദികളുടെ വിശേഷം എന്താണ്? അതെല്ലാം ഉണാദി ശബ്ദങ്ങളാണ്. ഇതൊഴികെ ബാക്കിയുള്ള ഉണാദി ശബ്ദങ്ങൾക്ക് ഈ സൂത്രപ്രകാരം ദീർഘം വരത്തില്ല. ഉണാദികൾ എന്ന് പറയുമ്പോൾ തൃന്തൃജന്തങ്ങളാണ്. ഇപ്പോൾ നിയമം എന്താവും? ഉണാദി തൃന്തൃചന്ത ശബ്ദങ്ങൾക്ക് ഈ സൂത്രപ്രകാരം ദീർഘം വരുന്നെങ്കിൽ ഇത്രയും ശബ്ദങ്ങൾക്കേ വരും. തൃന്തൃജന്തങ്ങളാണെങ്കിലും ബാക്കിയുള്ള ശബ്ദങ്ങൾക്ക് വരത്തില്ല. അതാണ് നിയമം. അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു ഈ സൂത്രം, അതൃച്ച് സ്വസ്ത്ര ഇത്രയും പറഞ്ഞാൽ മതിയായിരുന്നു സൂത്രം. ഇങ്ങനെയാണ് ഉണ്ടാക്കുകയാണെങ്കിൽ അതൃന്തൃച്ച് സ്വസ്ത്ര ഇത്രയാണ് സൂത്രം ഉണ്ടാക്കുകയാണെങ്കിൽ തൃന്തൃചന്തമായ എല്ലാ അണാദി ശബ്ദങ്ങൾക്കും വരും. ഉദാഹരണം പിതൃശബ്ദം, അത് ഗുണാദിപ്പെട്ട ശബ്ദമാണ്, അതിനും വരും. ഇത്രയും മാത്രം പറഞ്ഞിരുന്നെങ്കിൽ, പക്ഷെ ഇവിടെ കുറച്ച് ശബ്ദം പറഞ്ഞു, നത്രനേഷ്ട്രു തൊക്ഷു ക്ഷത്രുഹോത്രു പോത്രു പ്രസാദ്, ഇതിൽ പിതൃശബ്ദമില്ല. എന്നാൽ അത് വേറെ ഒരു സൂത്രപ്രകാരം ഗുണാദിയിൽ ശ്രദ്ധിക്കുന്നതാണ്. ഇപ്പൊ നിയമം ചെയ്തുകൊണ്ട് അതിന് വരത്തില്ല. അവിടെയാണ് മറ്റൊരു പ്രശ്നം വരുന്നത്, ഗുണാദി ശബ്ദങ്ങൾ രൂഢങ്ങളാണ് എന്നൊരു പക്ഷം. രൂഢശബ്ദങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന് പ്രകൃതി പ്രത്യയം എന്നുള്ള വിഭാഗമില്ല. എന്നുവെച്ചാൽ അത് തൃനന്തമോ തൃജന്തമോ ആണെന്നോ അല്ല ഈ ശബ്ദങ്ങളൊന്നും. അത് തൃനന്തോ, ഇപ്പൊ പിതൃശബ്ദത്തെ എടുക്കുന്നു, അത് തൃന്തൃജന്തം അല്ല രൂഢപക്ഷത്തിൽ. അങ്ങനെയാണെങ്കിൽ ഈ സൂത്രപ്രകാരം ദീർഘം വരത്തില്ല, കാരണം അത് തൃനന്തവും തൃചന്തവും അല്ല. പിന്നെ ഈ ബാക്കി ശബ്ദങ്ങളെ അത് പെടുന്നുമില്ല. ഉണാദി ശബ്ദങ്ങളെ രൂഢങ്ങളായി സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈ സൂത്രം എങ്ങനെയായാലും ശരി, അതുകൊണ്ട് ദീർഘം വരത്തില്ല, ഈ സൂത്രപ്രകാരം വരത്തില്ല, കാരണം അതിൽ പ്രകൃതി പ്രത്യയങ്ങളില്ല. ഇനി ഉണാദികൾ വ്യുത്പന്നങ്ങളാണെന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഗുണാദികളിൽ ഇത്രയും ശബ്ദങ്ങൾക്ക് മാത്രമേ ദീർഘം വരത്തുള്ളൂ, തൃന്തൃജന്തങ്ങൾക്ക് ഇത്രയും മാത്രമേ ദീർഘം വരത്തുള്ളൂ. ഉദാഹരണം മാതൃശബ്ദം, ഹന്തൃശബ്ദം. മാതൃ ഹന്തൃ ശബ്ദങ്ങളെല്ലാം ഗുണാദിനുള്ളതാണ്. അപ്പോൾ അത് അതിനെല്ലാം രൂഢശബ്ദങ്ങളായി സ്വീകരിച്ചു കഴിഞ്ഞാൽ അവിടെ ഉപദാ ദീർഘം വരുമോ? ഗുണാദി മാതൃ ഹന്തൃ തുടങ്ങിയ ശബ്ദങ്ങൾ രൂഢശബ്ദങ്ങളായി സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിന് ദീർഘം വരുമോ? പിന്നെ ഏത് സൂത്രപ്രകാരം വരും? സർവനാമസ്ഥാനേജ അസമുദ്ധ പ്രകാരം വരുമോ? മാതാരോ എന്ന് വരുമോ? ആ അത് നാന്തത്തിനേ വരത്തുള്ളൂ, ഋകാരാന്തമല്ലേ. മാതാരോ എന്ന് ദീർഘം വരുമോ? വരുമോ? രൂഢമാണെങ്കിൽ മാതൃശബ്ദം ഹന്തൃശബ്ദമൊക്കെ രൂഢമാണെങ്കിൽ അതിൽ തൃന്തൃജന്തം അല്ല. അപ്പൊ പിന്നെ ഏ സൂത്രപ്രകാരം ദീർഘം വരും? ദീർഘം വരാൻ പറ്റത്തില്ല. പിന്നെ പ്രഥമ ഏകോദിനത്തെ ദീർഘം വരുന്ന ഏ സൂത്രപ്രകാരം വരാം? കാരണം അവിടെ എന്ത് വരുന്നു? ദുർദുശനസ്ഫുരിതംസോ അനേകസാന്ത പ്രകാരം അനങ്ങ് വന്നു കഴിഞ്ഞാൽ അനന്തമായി കഴിഞ്ഞ സൂത്രപ്രകാരം ദീർഘം വരും? സർവനാമസ്ഥാന ജസംബത്തു. അതിന് തടസ്സമില്ല, കാരണം അത് തൃനന്തമോ തൃജന്തമാണോ എന്നൊന്നുമില്ല. അവിടെ എന്താ പറയുന്നത്? നാന്തമായിരുന്നാൽ മതി. നാന്തത്തിന് സൂപരമിരിക്കുമ്പോൾ ദീർഘം വരും. അതാണ് ഈ ശബ്ദങ്ങൾക്കെല്ലാം പ്രഥമ ഏകവേനത്തിൽ ദീർഘം വരുന്നത്. മാത പിത ധാത ഹന്ത പിന്നോട് എല്ലാത്തിനും ദീർഘം വരുന്ന അതുകൊണ്ട്. പക്ഷെ പിതൃ ഔവന്നിരിക്കുമ്പോൾ ആദ്യ സൂത്രം വരും, അതൊരു പിതൃ അവന്നിരിക്കുമ്പോ പിതൃ അവന്നിരിക്കുമ്പോ ആസൂത്രം വരുമോ? വെറുതോങ്ങി സർവനാമസ്ഥാന പ്രകാരം ഗുണം വരും, രപരം വരും, പിതര് ഔ. ഇവിടെയാണ് പിന്നെ ചർച്ച വരുന്നത്. ഇവിടെ ദീർഘം വരുമോ ഇല്ലയോ? ഇവിടെ സർവനാമസ്ഥാന അസംബുദ്ധോ ദീർഘം വരുമോ? എന്തുകൊണ്ട്? നാന്തമല്ല. പിന്നെ വരേണ്ട ഏതാണ്? അത്തരം തിരിച്ച്. അപ്പോ ഇത് ത്രിജന്തമാണ്, ഏതുമാകാം. തൃ അന്തമാണത്, പിതൃശബ്ദം. അപ്പോ ആദ്യം മനസ്സിലാക്കേണ്ടത് പിതൃശബ്ദം ഉണാദിപ്പെട്ട ശബ്ദമാണ്. അപ്പോ ഉണാദിപ്പെട്ട ശബ്ദം ഇത് രൂഢശബ്ദമാണെങ്കിൽ അവിടെ ദീർഘം വരുമെന്ന് ആദ്യം നോക്കണം. വരത്തില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ട്? തിരുനന്തോ തൃജന്തോ അല്ല. തിരുനന്തോ തൃജന്തോ ആണെങ്കിലേ ഏത് സൂത്രം പ്രവർത്തിക്കത്തുള്ളൂ? അത്തരം തിരിച്ച്. പിതൃശബ്ദത്തെ രൂഢമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ തിരുനന്തുമല്ല, തൃജന്തുമല്ല, അത്തരം തിരിച്ച് പ്രവർത്തിച്ച് ദീർഘം വരത്തില്ല. പിതരു ഔ പിതരു എന്നീ വരത്തും. ഇനി പിതൃശബ്ദത്തെ ഉണാദിയിൽപ്പെട്ടത് തന്നെ പക്ഷെ ഉത്പന്നമാണ്, തൃണ്ത്രിജന്തമാണെന്ന് സ്വീകരിക്കുക. തൃണ്ത്രിജന്തമാണെങ്കിൽ അത്രിച്ച് എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഉപതയ്ക്ക് ദീർഘം വരുമോ? എന്തുകൊണ്ട്? ആ ഉണാദി ഈ സൂത്രം തന്നെ നിയമം ചെയ്തു. ഉണാദി നിഷ്പന്നമായ തൃണ്ത്രിജന്തങ്ങൾക്ക് ദീർഘം വരികയാണെങ്കിൽ ഈ പറയുന്ന നത്ര നിഷ്ഠത്ര എണ്ണത്തിനെ വരത്തുള്ളൂ. ഈ സൂത്രത്തിൽ തൃൺത്രിജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പ്രത്യേക ഗ്രഹണയെ തദന്ത ഗ്രാഹ്യ എന്നുള്ള നിയമം അനുസരിച്ച് ബാക്കിയുള്ളതിനെ, ബാക്കിയുള്ള ഉണാദിയുള്ള ശബ്ദങ്ങളെ ഗ്രഹിക്കാൻ പാടില്ല. ദീർഘം വരികയാണെങ്കിൽ ഏതിനെ വരത്തുള്ളൂ? അത്രാദികൾക്ക് മാത്രമേ വരത്തുള്ളൂ. പിതൃശബ്ദം മാതൃശബ്ദം തുടങ്ങിയെടുത്തൊന്നും അത് ഉണാദികളെ രൂഢമായി സ്വീകരിച്ചാലും ശരി, ഉണാദികളെ വ്യുത്പന്നമായി സ്വീകരിച്ചാലും ശരി, ദീർഘം വരത്തില്ല. എന്തുകൊണ്ട്? നത്രാദി പെടാത്തോണ്ട്. മനസ്സിലായല്ലേ? ഇപ്പൊ ഒരു ചോദ്യം വരും. ഇപ്പം മാതൃശബ്ദം ഹന്തൃശബ്ദമെല്ലാം ഉണാദിപ്പെട്ടാണ്. അവിടെയൊക്കെ മാതാ ഹന്താ ദീർഘം വരുമോ? എന്തുകൊണ്ട്? അനങ്ങു വന്നതുകൊണ്ട് വരും. അവിടെ എടുതോങ്ങി സർവസ്ഥാനോ അല്ല വരുന്നു. പിന്നെയോ സ്ഫുരിതംസോ അനേക സ്വാമിത്യ പ്രകാരം അനങ്ങു വന്നാൽ സർവനാമസ്ഥാന പ്രകാരം അസംബുദ്ധു. അത് നേരത്തെ പറഞ്ഞു. പക്ഷെ ഈ പ്രശ്നം വരുന്ന എവിടെ? ദിവദിന ബഹുവനങ്ങൾ സർവനാമസ്ഥാനങ്ങളിലാണ് പ്രശ്നം വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം, ഈ സൂത്രത്തിൽ തൃൺ തിരിച്ചെന്ന് പറഞ്ഞുകൊണ്ട് എന്താ പ്രയോജനം? കാരണം തൃൺ തിരിച്ചെന്ന് ഇവിടെ പറഞ്ഞെങ്കിലും ഉണാദി ശബ്ദങ്ങളിൽ ദീർഘം വരുന്ന ഇത്ര എണ്ണത്തിനേ വരും. ആ അപ്പൊ ഉണാദിയിൽ പെടാത്ത ശബ്ദങ്ങൾക്ക് വരാം. ഈ തൃൺത്രിജന്തങ്ങൾ ഉണാദിയിലുണ്ട്, അഷ്ടാധ്യായിയിലുണ്ട്. ഉണാദി അഷ്ടാധ്യായിപ്പെട്ടാൽ അഷ്ടാധ്യായിയിൽ തൃൺത്രിച്ചും വിധിച്ചിട്ടുള്ളിടത്ത് ദീർഘം വരാൻ വേണ്ടിയിട്ടാണ് ഈ സൂത്രത്തിൽ തൃൺത്രിച്ചെന്ന് പറഞ്ഞത്. ഇതേ തൃൺത്രിച്ച് ഉണാദിയിൽ വിധിച്ചിട്ടുണ്ടെങ്കിലും അതിന് ദീർഘം വരത്തില്ല. ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ ഹന്തൃശബ്ദം. ഹന്തൃശബ്ദം ഉണാദിയിലുണ്ട്, മാതൃശബ്ദം ഉണാദിയിലുണ്ട്. അതിനൊക്കെ ദീർഘം വരുമോ? വരാൻ പാടില്ല, വരത്തില്ല. പക്ഷേ അതേ ശബ്ദത്തിൽ ദീർഘം വരും. എന്തുകൊണ്ട്? അഷ്ടാധ്യായിയിലെ തൃന്ത്രിജന്തമാണെങ്കിൽ അതിന് ദീർഘം വരും. അതാണ് നമ്മൾ ഹന്തൃശബ്ദത്തിന്റെ രൂപം പഠിച്ചത്. എവിടെ പഠിച്ചു? ഗീത ഇത് എങ്ങനെയാണ്? ഏനം വ്യക്തി ഹന്താരം, ഹന്തരം എന്നല്ല, ഏനം വ്യക്തി ഹന്താരം എന്ന് പറയുന്ന ഏത് വ്യക്തിയാണ്? ദ്വിതീയ ഏകവചനം. അവിടെ എന്താണ് ഹന്തൃ എന്ന് പറയുന്ന ശബ്ദം ത്രിജന്തമാണ്. പക്ഷെ ആ തിരിച്ച് ഇവിടുത്തെ ഉണാദിയിലെ തിരിച്ചല്ല, അഷ്ടാധ്യായിയിലെ തിരിച്ചാണ്. തൃച്ചവും തിരിച്ചാണ്. ഈ തിരിച്ച് വരുമ്പോ അത്രയും തിരിച്ചെന്ന് പറയുന്ന സൂത്രത്തിൽ തിരിച്ചെന്ന് പറഞ്ഞിരിക്കുന്നോണ്ട് ദ്വിതീയ ഏകവചനത്തിൽ ഹന്ത്ര അമ്മന്നിരിക്കുമ്പോ ഋതുവങ്ങി സർവനാമസ്ഥാന പ്രകാരം ഗുണം വന്ന് രവരം വന്നിട്ട് അത്തരം തിരിച്ച് പ്രകാരം ദീർഘം വരും. പക്ഷെ ഇതേ ശബ്ദം തന്നെ പിന്നെ ഉണാദിയിലെ അന്തർശബ്ദമാണെങ്കിലോ ഹന്തരം എന്ന് വരും. രണ്ടു രൂപം വരും. പക്ഷെ അവിടെ അർത്ഥത്തിൽ വ്യത്യാസം. ഉണാദിയിൽ ഹന്താരം എന്ന് പറയുന്നത് കൊല്ലുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ, ആര് കൊന്നാലും. പക്ഷേ ഉണാദി വരുമ്പോൾ അതൊരു പ്രത്യേക സംജ്ഞയാണ്, വേദത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു സംജ്ഞയാണ്. അതിന് ഹന്ത, ഹന്തരു, ഹന്തര എന്നിവ വരും. അതുപോലെ മാതൃശബ്ദം, മാതൃശബ്ദം എന്ന് പറയുന്ന സംജ്ഞയായിട്ടാണ് ഉണാദി ശ്രദ്ധിച്ചിരിക്കുന്ന, മാതാവ് എന്നുള്ള അർത്ഥത്തിൽ. ഉണാദിയെ നമ്മൾ തിരിച്ചറിയുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ അത് സംജ്ഞാശബ്ദങ്ങളായിരിക്കും. മാതാവ് എന്ന് പറയുന്നൊരു സംജ്ഞയാണല്ലോ. അപ്പം മാതാ മാതൃ ഔവെന്നിരിക്കുമ്പോൾ അത് ത്രിജന്തമാണ്. പക്ഷെ അത് ഉണാദിയിൽ നിഷ്പന്നമായ ശബ്ദമാണ്. മാതര് ഔവെന്നിരിക്കുമ്പോൾ ദീർഘം വരുമോ? എന്തുകൊണ്ട്? അത് നത്രാദിപ്പെട്ടിട്ടില്ല. നത്രാദിപ്പെട്ടാൽ ദീർഘം വരും. അതുകൊണ്ട് മാതാ മാതരു എന്നേ വരത്തുള്ളൂ, മാതാരു എന്ന് വരത്തില്ല. അതല്ലേ നമ്മൾ പറയുന്ന വന്ദേ മാതരം, സംജ്ഞയാണ്. പക്ഷേ മാതാരു എന്ന് രൂപമുണ്ട്. അതെങ്ങനെയാ വരുന്നത്? അഷ്ടാധ്യായിയിലെ ത്രിജന്തം, അതായത് മാങ്ങ് മാന എന്ന് പറയുന്ന ധാതു നിന്ന് അളക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ, ഒരാൾ എന്തെങ്കിലും അളക്കുകയാണ്, അളക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ തിരിച്ച് പ്രത്യം വന്നു കഴിഞ്ഞാൽ മാതാ എന്ന് വെച്ചാൽ അളക്കുന്നവൻ അമ്മയല്ല. മാതാ മാതാരു, മാതാരഹ, മാതാരം. അപ്പൊ അങ്ങനെ രൂപം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം ഇത് അഷ്ടാധ്യായിയിലെ രൂപമാണ്, ഇവിടെ ദീർഘം വരാം. അത് മനസ്സിലാക്കണം. അഷ്ടാധ്യായി ദീർഘം വരുന്നതിന് തടസ്സമുണ്ട്. മറിച്ചാണെങ്കിൽ ദീർഘം വരത്തില്ല. അപ്പോൾ ഉണാദിയിലെ ശബ്ദങ്ങൾ എങ്ങനെ തിരിച്ചറിയാം? അത് സംജ്ഞകളായിരിക്കും. സംജ്ഞകളായിരിക്കുമ്പോൾ അതിന് ദീർഘം വരത്തില്ല. ഇതാണ് വ്യത്യാസം. അപ്പൊ ഈ സൂത്രത്തിൽ തൃൻതൃച്ച് ഗ്രഹിച്ചിരിക്കുന്നതുകൊണ്ട് തൃൻതൃജന്ത അഷ്ടാധ്യായിയിലെ ശബ്ദങ്ങൾക്ക് എവിടെയായാലും ദീർഘം വരും. പക്ഷെ തൃൻതൃജന്തമായ ഉണാദി നിഷ്പന്നമായ സംജ്ഞകൾക്ക് ഇത്രയും ശബ്ദങ്ങൾക്കേ ദീർഘം വരത്തുള്ളൂ. അളക്കുന്നത് ആരെയും പറയാം? ഞാനിപ്പോ എന്തെങ്കിലും അളന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ പറയും, മാതാ ഞാൻ അളക്കുന്നവനാണ്, എന്റെ സ്വപ്നയല്ല അത്. സർവേർ എന്നുള്ള അർത്ഥമല്ല. ആർക്കും അളന്നൂടെ? അളക്കുമ്പോ ആരും അളക്കുന്നവനാണ്. പക്ഷെ മാതാ മാതാവ് എന്നുള്ള അർത്ഥത്തിൽ ഒരു സ്വപ്നയാണ്, വ്യത്യാസമുണ്ട്. എന്നുവെച്ചാൽ സംജ്ഞ അല്ലെങ്കിൽ അത് ഏതൊന്നിന്റെയും വിശേഷണമായിട്ട് ഉപയോഗിക്കാം. മാത ഏതൊരു വ്യക്തിയുടെയും വിശേഷണമായിട്ട് ഉപയോഗിക്കാം. സംജ്ഞയാണെങ്കിൽ എവിടെയും അത് ഉപയോഗിക്കാൻ പറ്റുമോ? മാതാവ് എന്നുള്ള അർത്ഥത്തിൽ മാത്രമേ ശബ്ദം ഉപയോഗിക്കാം, വേറെടുത്ത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതാണ് സംജ്ഞ എന്ന് പറയുന്നത്. സംജ്ഞ എന്ന് പറയുന്ന അനാദി സങ്കേതമാണ്. അനാദിയായി ഇന്നിടത്തെ അത് പ്രയോഗിക്കാവൂ എന്ന് നിശ്ചയിച്ചിരിക്കുന്നു. മറിച്ചങ്ങനെയല്ല. ഇപ്പൊ കർത്ത ചെയ്യുന്നവൻ, അതിന്നാർക്ക് ഉപയോഗിക്കാവുന്നുണ്ടോ? എവിടെ വേണോ അത് ഉപയോഗിക്കാം, വിശേഷണമായിട്ട് ഉപയോഗിക്കാം. എങ്ങനെ? പറയാം. അപ്പോൾ അത് എന്ത്, അത് എങ്ങനെയാണ് അവർ പറയുന്നത്? അഷ്ടാധ്യായി നിഷ്പന്നമായ ശബ്ദമാണ്. അപ്പോൾ അതിന് ഇന്ന അർത്ഥം പറയാമെന്ന് പറയാൻ ദോഷമുണ്ട്? പണ്ഡിതന്മാർക്ക് പറയാം. ഇപ്പം മാതാവ് എന്നുള്ള അർത്ഥം രൂഢമായ അർത്ഥത്തിൽ നിന്ന് ഭിന്നമായ അർത്ഥത്തിലാണെങ്കിൽ അതെല്ലാം അഷ്ടാധ്യായി കൊണ്ടുവരണം. അഷ്ടാധ്യായിൽ നിഷ്പന്നമാകുന്നതാണ്. മാതാവ് എന്നുള്ള അർത്ഥം പറയണമെങ്കിൽ അത് ഉണാദിയിലുള്ളത് സപ്ന. എന്തർത്ഥം വേണം പറയാം? അതുകൊണ്ടല്ലേ ഒരു ശബ്ദത്തിന് സപ്നാ ശബ്ദങ്ങൾക്ക് തന്നെ അനേക അർത്ഥങ്ങൾ പറയുന്നത് അങ്ങനെയല്ലേ? പല ശബ്ദങ്ങൾ വ്യുത്പത്തി പറയുന്നത് അങ്ങനെയാണ്. അല്ല, നാമം എന്ന് പറയുന്നത് ഏതിനും പറയാം, പൊതുവേ പറയാം. നാമം നാമത്തിന് തന്നെ അത് നാമമെന്ന് സപ്നയെന്ന് പറഞ്ഞാൽ പര്യായ പദങ്ങൾ, അത് രൂഢമാണോ അല്ലേ എന്നുള്ളതാണ്. എന്നെ ഇപ്പോൾ ഒരാൾ മാതാ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ വിളിക്കുന്ന സമയത്ത് അത് എൻ്റെ നാമമാണ്. പക്ഷേ ആ ശബ്ദം എന്നിൽ രൂഢമാണോ അല്ലേ എന്നുള്ളതാണ്. നാമമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്താണ്, നമ്മൾ നൗൺ എന്ന് പറയും പോലെ ഉള്ളൂ, രൂഢമായി കൊള്ളണമെന്നില്ല. അത് രൂഢമാണോ അല്ലേ എന്ന് തീരുമാനിക്കുന്നതിൻ്റെ അർത്ഥം വച്ചിട്ടാണ്. വിശേഷണങ്ങളായി ഉപയോഗിക്കാമെങ്കിൽ അതല്ലേ നമ്മൾ പറയുന്നത് നാമവിശേഷണം. അതിനെ നമ്മൾ നാമമായിട്ട് ഗണിക്കും. പക്ഷേ നാമം എന്ന് പറഞ്ഞാൽ മുഖ്യമായ അർത്ഥം എന്താണ്? രൂഢമായ ശബ്ദ സപ്ന. അല്ല, സപ്ന നാമം എന്ന് പറയുന്നതിൽ പര്യായം ഒന്നേ ഉള്ളൂ. ഇതെല്ലാം പുല്ലിംഗത്തിൽ, സ്ത്രീലിംഗത്തിൽ, നമസ്കലിംഗത്തിലും എല്ലാം വരും. അതുകൊണ്ട് ഈ ശബ്ദങ്ങൾ തന്നെ ദീർഘത്തിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കണം അത് അഷ്ടാധ്യായിയാണ്. പിന്നെ ഇതിന് വ്യത്യാസമായിട്ട് പറയുന്ന ഒരു ശബ്ദം ഉദ്ഗാത, ഉദ്ഗാത എന്ന് പറയുന്നത് ഉണാദി നിഷ്പന്നമാണ്, പക്ഷെ അതിന് ദീർഘമാണ്. ഉദ്ഗാത ഉദ്ഗാതാര ഉദ്ഗാതാര. അതിന് കാരണം പറയുന്നത് ഭാഷ്യകാരൻ ഉദ്ഗാതാരോ എന്ന് പ്രയോഗിച്ചു. എന്തുകൊണ്ട് ഭാഷ്യകാരൻ പ്രയോഗിച്ചു എന്ന് വെച്ചാൽ പ്രയോഗിച്ചു ഈ പറയുന്ന നിയമം അനുസരിച്ചാണെങ്കിൽ അത് തൃണ്ടരജന്തമാണ്. പക്ഷെ നത്രാദിപ്പെടുന്നില്ല, ദീർഘം വരാൻ പാടില്ല, ഉണാദി നിഷ്പന്നവുമാണ്. രൂഢമാണെങ്കിലും വ്യുത്പന്നമാണെങ്കിലും ദീർഘം വരാൻ, പക്ഷെ ഉദ്ഗാതാര എന്ന് ദീർഘമായിട്ട് ഉപയോഗിക്കുന്നതിന് കാരണം ഭാഷ്യകാരൻ പ്രയോഗിച്ചു എന്നാണ്. ഭാഷ്യകാരം പ്രയോഗിച്ച അത് തന്നെ പ്രമാണം. അപ്പൊ ഭാഷ്യകാരൻ എന്തുകൊണ്ട് പ്രയോഗിച്ചു? ഭാഷ്യകാരൻ എവിടെയെങ്കിലും പ്രമാണമായി കണ്ടിരിക്കും, എവിടെയെങ്കിലും മുമ്പ് പ്രയോഗിച്ചിരുന്നിരിക്കണം, അത് കണ്ടിട്ടായിരിക്കും പ്രയോഗിച്ചത്. അതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥലത്ത് പറയും ഭാഷ്യ പ്രാമാണ്യ. ഭാഷ്യത്തിൽ ഭാഷ്യകാരന്റെ പ്രയോഗം പ്രമാണമാണെങ്കിൽ പിന്നെ സൂത്രമൊന്നും നോക്കണ്ട, അതങ്ങനെ തന്നെ അങ്ങ് പ്രയോഗിക്കാം. ശരിയും തെറ്റുമൊക്കെ പിന്നെ തീരുമാനിക്കുന്നത് ഭാഷകാരനാണ്. അപ്പൊ സൂത്രം അനുസരിച്ച് അത് പാടില്ല. ഉദ്ഗാതരവെന്നേ പറയാവൂ. എന്തുകൊണ്ട്? നത്രാദിയിൽ പെടുന്നില്ല, ഉണാദി നിഷ്പന്ന ശബ്ദവുമാണ്. പക്ഷെ ഭാഷ്യ പ്രാമാണ്യത അങ്ങനെയല്ല. ഇതിൽ പല കാര്യങ്ങളും വരും. ഇവിടെ ഇപ്പൊ അടുത്ത് വന്നിരിക്കുന്ന ശബ്ദമാണ്. ഇവിടെ ഇപ്പൊ ധാതൃ ശബ്ദത്തിൽ ദീർഘം വന്നു. ധാത ധാതാരവ്. ഇതെന്തുകൊണ്ട് ദീർഘം വന്നു ഇവിടെ? ത്രിജന്തം എന്ന് പറഞ്ഞാൽ ഉണാദി നിഷ്പന്നമല്ല, അതാണ് ധാതൃ ശബ്ദം എന്ന് പറഞ്ഞാൽ. അഷ്ടാധ്യായി നിഷ്പന്നമാണ്, അതിന് വരാം, അതിന് നിയമം ചെയ്യുന്നില്ല. ത്രിജന്തമാണ്, പക്ഷെ അഷ്ടാധ്യായി നിഷ്പന്നമായ ശബ്ദമാണ്. അസിമ അടുത്ത് വരുന്ന പിതൃശബ്ദം, പിതൃശബ്ദത്തിന്റെ പിതൃസൂന്നിരുന്നപ്പോ അവിടെ ദീർഘം വന്നു. എന്തുകൊണ്ട്? അതിന് നിയമമൊന്നും ബാധകമല്ല. ത്രിജന്തമാണ്, ഉണാദി നിഷ്പന്നമാണ്, അത് രൂഢമായാലും ശരി, വ്യുത്പന്നമായാലും ഏതായാലും ശരി, അവിടെ ദീർഘം വരുന്ന ഏ സൂത്രപ്രകാരം? സർവനാമസ്ഥാനേജ അസംബുദ്ധു. എല്ലാം കൂടെ ചേർന്ന ഒരു കൺഫ്യൂഷനാണോ? അതേ ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? പിതൃശബ്ദം ഇത് ഏതായാലും ശരി, അത് നേരത്തെ പറഞ്ഞു, ഗുണാദി നിഷ്പന്നമായാലും ശരി, അഷ്ടാധ്യായി നിഷ്പന്നമായാലും ശരി, സർവനാമസ്ഥാനേജ അസംബുദ്ധ പ്രകാരം ദീർഘം വരാം. കാരണം അവിടെ തൃന്തിരിചന്തം അതൊന്നും നോക്കുന്നില്ല, നാന്തമായിരുന്നാൽ മതി. ഇവിടെ പിതൃശബ്ദം തൃന്തിരിചന്തങ്ങളെല്ലാം സൂപരമരിക്കുമ്പോൾ നാന്തമാകും. അതാക്കുന്ന സൂത്രമാണേത്, ഋദുശന സ്ഫുരിതംസോ അനേക സ്ഥാംസോ ഋദന്തമാണ്. അത്രിചന്തം തിരുനന്തം എന്നൊന്നും പറയുന്നു. അതുകൊണ്ടാണ് സ്വസ്ത്ര ശബ്ദം. അതിവിടെ വരത്തില്ല, ശ്രീലിംഗത്തിലാണ് വരുന്നത്. അത് വെറും ഋകാരാന്തമാണ്. പക്ഷെ അതിന് പ്രഥമ ഏകനത്തിൽ അങ്ങനെ വരും, സ്വസ ഋകാരാന്തമാണെങ്കിൽ അനങ്ങ് വരും, ഉപതയ്ക്ക് ദീർഘം വരും. പിതൃശബ്ദത്തിന് അതുപോലെ. അപ്പൊ പ്രഥമയെ സംബന്ധിച്ച് പ്രശ്നമില്ല, വേറെ സൂത്രമുള്ളതുകൊണ്ട്. പക്ഷേ സർവനാമസ്ഥാനങ്ങളിൽ ദ്വിതീയം മുതൽ ദീർഘം വിധിക്കാൻ ഏത് സൂത്രമുള്ളത്? അത്തൻ തൃച്ച്. അവിടെ ഇല്ലെങ്കിലും അത്തൻ തൃച്ചിന് പ്രവർത്തിക്കാൻ കഴിയില്ലെങ്കിലും ഏത് സൂത്രമുണ്ട്? സർവനാമസ്ഥാന അസംബുദ്ധമുണ്ട്. അതുകൊണ്ട് പിന്നെ അത്തൻ തൃച്ച് പ്രവർത്തിച്ചില്ല എന്ന് വിചാരിച്ച് പ്രശ്നമില്ല. പ്രഥമാധ്യയനത്തിൽ എന്താ പ്രശ്നം? സർവനാമസ്ഥാനജ അസംബുദ്ധയ്ക്ക് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട് പറ്റുന്നില്ല? നാന്തമല്ല. അവിടെ എന്തെന്താണ്? അസംബുദ്ധ സൌ സൂല് മാത്രമേ അത് പ്രവർത്തിക്കൂ. പ്രദർശന സ്ഫുരിതം സ്വ അനേകസ്ഥാംസെന്ന് പറയുന്നത് സംബുദ്ധി ഒഴികെയുള്ള സൂവിൽ മാത്രമേ ആ സൂത്രം പ്രവർത്തിക്കൂ. അത് സൂവിന് വേണ്ടി മാത്രമാണ് അനങ്ങ് വിധിക്കുന്നത്. അതുകൊണ്ടല്ലേ ഇവിടെ ഗുണം വിധിച്ചത്? പിതാ പിതരു എന്ന് പറയുന്നിടത്ത് ഈ സൂത്രം ഗുണം വിധിച്ച് എടുത്തുവാങ്ങി ഗുണം വിധിച്ചു. അപ്പൊ പിന്നെ അവിടെ നാന്തമാകും, പിന്നെ എന്താകും? രേഭാന്തമാകും. അതിന് മുമ്പത്തേക്ക് ദീർഘം വിധിക്കണമെങ്കിൽ ഏത് സൂത്രം വേണം? അത്തരം തിരിച്ച് അത് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല, നിയമം ചെയ്തുകൊണ്ട്. ഇപ്പൊ പിതരവും പിതൃജസ് എന്നിരിക്കുന്നിടത്ത് എഴുതോങ്ങി സർവനാമസ്ഥാനയോ ഗുണം വന്ന് രവരം വന്ന് ദീർഘം വരുന്നില്ല, നിയമം ചെയ്തുകൊണ്ട് പിതര അസ് പിതാ പിതരു പിതരഹ പിതരം. അവിടെയും എന്തുവരുന്നു? പിതരം എന്നുള്ളിടത്ത് വെറുതോങ്ങി സർവനാമസ്വനെ ഗുണം വന്ന് രവരം വന്നു ദീർഘം വരുന്നില്ല പിതരുകം. അമിപൂർവ് വേണോ ഇവിടെ? പിതര അം പിതരം പിതര് ഔ പിതൃ ശസ്സെന്നിരിക്കുമ്പോ പ്രണമേയപൂർവ്വ സവർണ ദീർഘം വന്നു തസ്മാ ചസോ പിതൃ. ഇവിടെ ഋവണ്ണം നസീണത്വം വാച്യം വരുന്നില്ല. എന്തുകൊണ്ട്? സൂത്രം പദാന്തസ്യെന്നാണോ പദാന്തസ്യെന്നോ? പദാന്തസ്യെന്നാണോ പദാന്തസ്യെന്നാണോ സൂത്രം? പദാന്തസ്യെന്നാണ്. എന്നാ പദാന്തസ്യെന്ന് സൂത്രമില്ല, ഉണ്ടോ? പദാന്തസ്യന്നേ ഉള്ളൂ. എന്നാ പദാന്തസ്യ എന്നൊരു സൂത്രമില്ല. തൃതീയയില് പിതൃട്ടാന്നിരിക്കുമ്പോ പിത്ര പിതൃഭ്യാം പിതൃവേ പിതൃയേ എന്നിരിക്കുമ്പോ പിത്രേ പിതൃഭ്യാം പിതൃഭ്യ പിതൃ അസന്നിരിക്കുമ്പോ ഋത ഋതവുത്ത് രാസസ്യ പിന്നെ ഇത്രയുള്ളൂ. ഖരവസാനിയോർ വിസർജനീയ പിതുഹു നേരത്തെ വന്നാണ് പിതൃഭ്യാം പിതൃഭ്യ. അടുത്ത് വീണ്ടും ഋതവുത്ത് രവരം രാസസ്യ വിസർഗം പിതുഹു പിതൃവോസ് എന്നിടത്ത് പിത്രോഹോ പിതൃ ആം എന്നിരിക്കുന്നിടത്ത് പ്രത് ആം എന്നിരിക്കുന്നിടത്ത് പിതൃ ആംന്നിരിക്കുന്നിടത്ത് എന്ത് സുന്ദ്യാവോ നുട്ട് നാമി സൂത്രം വാർത്തികം നിർവണ്ണാം നസ്യ നത്വം മത്സ്യം പിതൃണാം. പിതൃ നീ നിരിക്കുന്നിടത്ത് കൃതോങ്ങി സർവനാമസ്ഥാനയോ ഗുണം ബരവരം പിതരി പിത്രോഹോ പിതൃഷു. അതിനിവിടെ പിതര പിതരം ശേഷം ധാതൃവ് ധാതൃശബ്ദം പോലെ തന്നെ. ധാതൃശബ്ദം പോലെ എന്ന് പറഞ്ഞാൽ എന്തുവരും? പ്രതിമയപൂർവ്വ സൗണപ്രകാരം ദീർഘം വരുന്നു, നൃത്തം വരുന്നു, പിന്നെ യുവണച്ചു വരുന്നു, പിന്നെ കൃതവത്ത് രപരം രാസസ്യ, പിന്നെ പ്രസവദ്യാപം എന്നിട്ട് നാമി സർവണ്ണാം നസ്യ നത്വം വാച്യം, പിന്നെ ഋതുവങ്ങി സർവനാമസ്ഥാനയോഗം. ഇതെല്ലാം ധാതൃശബ്ദം പോലെ വന്നു. ഏവ ജാമാത്രാദേഹ, ജാമാത്ര ശബ്ദവും ഉണാദി നിഷ്കന്ന ശബ്ദമാണ്. അപ്പോൾ ഉണാദി നിഷ്കന്ന ശബ്ദമാണെങ്കിൽ മനസ്സിലാക്കണം, വിശേഷമായിട്ട് മനസ്സിലാക്കേണ്ടത് എന്താണ് നോക്കണം. ഇത് അപ്തരൻ തിരിച്ചെന്ന് പറയുന്നിടത്ത് നപ്ത്രാദിയിൽ പെട്ടിട്ടുണ്ടോയെന്ന് നോക്കണം. ഉണ്ടാ? ഇല്ലെങ്കിൽ അതിന് ദീർഘം വരത്തില്ല. എന്നാ ദീർഘം വരും? എവിടെ? സൂല് സർവനാമസ്ഥാന പ്രകാരം ദീർഘം വരും. ബാക്കിയുള്ളടത്ത് ദീർഘം വരത്തില്ല. അതുകൊണ്ട് ജാമാത ജാമാതരോ ജാമാതര ജാമാതരം ജാമാതരോ ജാമാതൃ, പിന്നെ ജാമാത്ര ജാമാതൃഭ്യാം ജാമാതൃഭി ജാമാത്രേ ജാമാതൃഭ്യാം ജാതാതൃഭ്യ ജാമാതുഹു ജാമാതൃഭ്യാം ജാമാതൃഭ്യ ജാമാതുഹു ജാമാത്രോഹോ ജാമാതൃണാം ജാമാതരി ജാമാത്രോഹോ ജാമാതൃ. അടുത്തു വരുന്നത് ഋകാരാന്തമാണ്. തൃന്തൃചന്തമല്ല, നൃശബ്ദം. മനുഷ്യൻ എന്നുള്ള അർത്ഥത്തിലുള്ള നൃശബ്ദം. ഋകാരാന്തമാണെങ്കിൽ ആദ്യ സൂത്രം വരും പ്രദൂഷനസ് പുരുദംസോ അനേക സംജ പ്രകാരം അനങ്ങ് വന്നു. നൃ സൂ നിരിക്കുമ്പോൾ അനങ്ങ് വരുമ്പോൾ എങ്ങനെയാവും? നൻ സ് എന്ന് വരും. നൻസ് പിന്നെന്ത് സംഭവിക്കും? കഴിഞ്ഞാഭ്യ സൂലോപിച്ചും പിന്നെ ഉപദാദീർഘം വരുന്ന സൂത്രപ്രകാരം സർവനാമസ്ഥാനം വെച്ച. ഇവിടെ അപ്തരം തിരിച്ച് നോക്കേണ്ട കാര്യമില്ല, ത്രിണ്ടും തിരിച്ചൊന്നുമല്ല. സർവനാമസ്ഥാനേജ അസംബുദ്ധുപതയ്ക്ക് ദീർഘം നാൻ എന്നാവുമ്പോ സൂത്രം വരും. നലോപ പ്രാതിപത എന്തസ്യ നകാരലോപിച്ചപ്പോ നാ. അപ്പൊ മനുഷ്യൻ എന്ന് പറയുന്ന വെറും നാ ആണ് എന്ന് രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ അത്തരം തൃശിനെ കുറിച്ച് ചിന്തിക്കണ്ട. ഇത്തരം തൃചന്തമുള്ള ഋകാരാന്തമാണ്. നൃ ഔ വന്നിരിക്കുമ്പോ എന്തുവരും? ഗുണം വരുന്ന സൂത്രപ്രകാരം എടുത്തോങ്ങി സർവനാമസ്ഥാനം. സർവനാമസ്ഥാനം പരമിരിക്കുന്നു. അതുകൊണ്ടിവിടെ ഗുണം വരും. നൃ ഔ നര് ഔ. ഇവിടെ ഉപദാദീർഘം വരുമോ? എന്തുകൊണ്ടല്ല? ഇത് അത്തരം തൃചന്തമല്ല, ഋകാരാന്തമാണ്. പിന്നെ സർവനാമസ്ഥാനം അസംബുദ്ധപ്രകാരം വരത്തില്ല. എന്തുകൊണ്ട്? നാന്തമല്ല, രേഖാന്തമാണ്. അപ്പൊ നരവു നൃജസ് ഋതുവങ്ങി സർവനാമസ്ഥാനയോ ഗുണം രപരം നര് അസ് നരസ് നരഹ നൃ അം ഋതുവങ്ങി സർവനാമസ്ഥാനയോ ഗുണം രപരം നര് അം നരം നരു നൃ ശസന്നിരിക്കുന്നിടത്ത് പ്രഥമയോ പൂർവ്വ സുവർണ ദീർഘം വന്നു. തസ്മാ ചസ്വനോപുംസി നൃ നരവു നരഹ നരം നരവു നൃ നൃ ടാന്നിരിക്കുന്നിടത്ത് ഇഗണച്ചി നൃ നൃഭ്യാം നൃഭിഹി നൃ ഏന്നിരിക്കുന്നിടത്ത് ഇഗണച്ചി നൃേ നൃഭ്യാം നൃഭ്യം നൃ ഷഷ്ടിയില് സപ്ത പഞ്ചമിയില് ഷഷ്ടി നൃ നസിങ്ങർ നസന്നിരിക്കുന്നിടത്ത് അത് പ്രകാരാന്തത്തിന് പഞ്ചമിയേകദനത്തിലും ഷഷ്ടിയേകദനത്തിലും വരുന്ന ഒരു സൂത്രമുള്ളൂ. ഏതാണ്? അകൃത ഉത്ത് രപരം രാസ്യ വിസർഗം. എങ്ങനെ വരും? ഒരു ശബ്ദം ഓർമ്മിച്ചു വെച്ചാൽ മതി, പിതുഹു മാതുഹു ഏതെങ്കിലും ഒന്ന് ഓർമ്മിച്ചു വെച്ചാൽ മതി, ഉഹു എന്ന് വരും. എങ്ങനെ രൂപം വരുന്നു എന്നുള്ള ഓർമ്മിച്ചു വയ്ക്കണം. പഞ്ചമിയിലും ഷഷ്ടിയിലും ഉഹു എന്ന് വരും. അത് പിന്നെ ഏത് ശബ്ദമായാലും ഉഹു എന്ന് ചേർത്താൽ മതി. നിന്നുള്ളതിനോട് കൂടി ഉഹു ചേർക്കുമ്പോൾ എന്ത് വരും? നുഹു. നുഹു എന്ന് വരും. നൃ അസ് ഉത്ത് രപരം വരും. നൂര് അസ് നൂര് അവിടെ ഏകാദേശമായിട്ടുണ്ട്. നൂര് സ് അസ് വരത്തില്ല. രപരം ഏകാദേശമായിട്ടാണ് വരുന്നത്. ഉത്ത് നൂര് സ് രാസസ്യ സകാരം പോയി രുവിന് വിസർഗം വരുമ്പോൾ നുഹു. ഒരു ശബ്ദം ഓർമ്മിച്ചു വെച്ചാൽ മതി. നൃഭ്യാം നൃഭ്യാം നൃഭ്യാം നൃഭ്യ നൃഭ്യ നുഹു നൃ ഓസന്നിരിക്കുമ്പോ നൃഹോ. നൃ ആം എന്നിരിക്കുന്നിടത്ത് പ്രഥമേ പുരസ്വർണ്ണമാണ് വരുന്നത്. നൃ ആം എന്നുള്ളത് ഹസു നദ്യാവോ നൊട്ട് നാമി വന്നു കഴിഞ്ഞാൽ എന്തുവരും? ദീർഘം വരും. അപ്പോഴാണ് ഇവിടെ ഒരു സൂത്രം വന്നത്. എന്താണ്? നൃച്ച അസ്യ നാമി വാ ദീർഘ. ഈ സൂത്രം പ്രത്യേകിച്ചൊന്നുമില്ല. നാമി പ്രകാരം നിത്യമായി ദീർഘം വരുന്നതിനെ ഇത് വികല്പമാക്കുന്നു. നൃശബ്ദത്തിന് പരത്തിൽ ആമിരുന്നു കഴിഞ്ഞാൽ നാമി അസ്യ എന്ന് വെച്ചാൽ നൃശബ്ദ, നാമി എന്ന് പറഞ്ഞാൽ നാമ പരമിരിക്കുമ്പോൾ വാ ദീർഘ വികല്പമായിട്ട് ദീർഘം വരും. അപ്പൊ നൃണാന്ന് വരും. വരാത്ത പക്ഷത്തിൽ നൃണാം നൃണാം നൃണാം രണ്ട് രൂപം വരുന്നു. ഇത്രയേ ഉള്ളൂ. നൃ നീന്നിരിക്കുമ്പോ കടുതോങ്ങി സർവനാമസ്ഥാനയോ ഗുണം വന്ന് രപരം വരുമ്പോ നരി മനുഷ്യൻ നായുമാകും നരിയുമാകും. നൃങ്ങിരിക്കുമ്പോ രപരം വന്ന എന്തുവരും? നര്. ഈ ചേർക്കുമ്പോ നരി നൃഹോ നൃഷു. അത് ഋകാരാന്തം. ഇനി ഋകാരാന്തത്തിന് ഐവുണ് ക്രമപ്രകാരം വരുന്നത് ആ ഈവുണ് ഋകാരാന്തത്തിനൊക്കെ സാധാരണ പ്രയോഗത്തിൽ പോലെ അപൂർവമായ രൂപങ്ങളുണ്ട്. അതൊക്കെ സിദ്ധാന്തമുദീനും മറ്റും കൊടുത്തിട്ടുണ്ട്. ഋക്ക് പിന്നെ ഏക്കും അതുപോലെ തന്നെ അപൂർവമായിട്ട് രൂപമുണ്ട് ഏകാരാന്തം. പിന്നെ വരുന്നത് എന്താണ്? ഏ ഓങ് ഓകാരാന്തമാണ്. ഓകാരാന്തത്തിന് വരുന്നതാണ് ഗോശബ്ദം. ഗോ ഗോ പരിധിനെന്തിരിക്കും? സൂന്നിരിക്കുമ്പോൾ ഇവിടെ സൂത്രം വരുന്നു ഗോതോ നിത് ഓകാരാത് വിഹിതം സർവനാമസ്ഥാനം നിത് വത്. ഓകാരത്തിൽ നിന്ന് വിധിച്ചിരിക്കുന്ന സർവനാമസ്ഥാനങ്ങൾ എല്ലാം നിത്ത് പോലെയാകും. നിത്വത്വം വിധിക്കുന്ന എന്തിനാണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്? ഏത് സൂത്രമാണോ വരുന്നത്? അച്ചോ ഞെളുത്തി. എന്താണ് എന്റെ പ്രതി? അജന്താംഗസ്യ വിദ്യസ്യാത് ഞെത്തി നിതിച്ച പരെ. പരത്തിലിരിക്കുന്നതിന് പരത്തിലിരിക്കുന്ന നിത്താണെങ്കിൽ അജന്തമായ അംഗത്തിന് വൃത്തി വരും. അനുബന്ധിച്ച് പ്രകാരം അന്ത്യത്തിന് വരും. അജന്തമായ അംഗത്തിന് വൃദ്ധി വരുന്നു. നിത്തോ നിത്തോ പരമിരിക്കും. അതെവിടെയാ പഠിച്ചതെന്ന്? സഖിശബ്ദത്തിന് സഖ്യര സംബുദ്ധവും സഖ്യരംഗാത്പരം സർവനാമസ്ഥാനം നിത്യവത്സ്യ, അതിനെ തുടർന്നാണ് ഇതും വരുന്നത്, ഭൂത്തോ ഇതിനെ തുടർന്നാണ് അതും വരുന്നത്. ഭൂത്തോ നിത്യം എന്തു ചെയ്യുന്നു, അതുപോലെ തന്നെ നിത്യത്വം ഇരിക്കുന്നു. ഇവിടെ സൂത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ഗോത്തോ എന്നുവെച്ചാൽ ഗോശബ്ദത്തിൽ നിന്ന്, ഗോശബ്ദത്തിൽ നിന്ന് പരത്തിലിരിക്കുന്ന സർവനാമസ്ഥാനം. സർവനാമസ്ഥാനം ഇരിക്കുന്ന ഏത് സൂത്രമാണ്? സുട നമുസകസ്യ സ്വാതി പഞ്ചവചനാനി സർവനാമസ്ഥാനാനി സ്യുഹു അക്ലൈബസ്യ. അപ്പോൾ പരത്തിലിരിക്കുന്ന അഞ്ച് പ്രത്യയങ്ങൾ ആണ് സർവനാമസ്ഥാനങ്ങൾ, സു ഔ ജസ് അമ്മൗട്ട്, ഇത്രയും സർവനാമസ്ഥാനങ്ങളാണ്. അപ്പോൾ സൂത്രം പറഞ്ഞിരിക്കുന്ന ഗോത്വം എന്ന് വെച്ചാൽ ഓ ഗോ ശബ്ദത്തിൻ്റെ പരത്തിൽ ഇരിക്കുന്ന സർവനാമസ്ഥാനങ്ങൾ നിത്യവത്വം എന്നാണ് അതിനെ. ഇവിടെ പക്ഷേ സൂത്രത്തിൽ ഗോയാണെങ്കിലും വൃത്തിയിൽ പറഞ്ഞിരിക്കുന്ന ഓ എന്നാണ് ഗോ എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഗോശബ്ദത്തിന്റെ പരത്തിൽ ഇരിക്കുന്ന സർവനാമസ്ഥാനത്തിന് നിത്യവത്താക്കിയാൽ അത് കേവലം ഗോശബ്ദത്തിനെ വരത്തുള്ളൂ, വേറെ ഓകാരാന്ത ശബ്ദത്തിന് വരത്തില്ല. അതുകൊണ്ട് ഇവിടെ ഒരു വാർത്തീയകാരൻ ഒരു പണി ചെയ്തു. വാർത്തീയകാരൻ പറഞ്ഞു, ഓകാര ഇതി വക്തവ്യം ഇതി വാച്യം, ഓകാരാന്തത്തിൽ നിന്നെന്ന് പറയണം ഗോ എന്ന് പറഞ്ഞാൽ പോരാ. അപ്പം വേറെ ഓകാര അന്ത ശബ്ദങ്ങൾക്ക് പരത്തിലിരിക്കുന്ന സർവനാമസ്ഥാനങ്ങൾക്ക് നിത്യത്വം വരും. അതാണ് വൃത്തിയിൽ എഴുതിയിരിക്കുന്നത്. വാർത്തയും കൂടെ ചേർത്താണ്, പിന്നെ ഭീത വിശേഷണം എന്നെല്ലാം പറഞ്ഞു, അതെല്ലാം ചേർത്താണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സൂത്രത്തിന്റെ നേരിട്ടുള്ള വ്യാഖ്യാനമല്ല, ഇവിടെ രണ്ട് വാർത്തയങ്ങൾ ചേർത്താണ് ഇവിടെ അർത്ഥം എഴുതിയിരിക്കുന്നത്. ഓകാരത്തിന്റെ പരത്തിലിരിക്കണം, പിന്നെ അത് ഓകാര അന്തത്തിൽ നിന്ന് വിരിച്ചതുമായിരിക്കണം. അതൊക്കെ എന്തിനാണെന്നുള്ളതൊക്കെ നമ്മൾ വിശദമായി പിന്നീട് പഠിക്കുമ്പോൾ പഠിക്കും. അപ്പോ ഓകാരത്തിന്റെ പരത്തിലിരിക്കുന്നതും സർവനാമസ്ഥാനവുമായ ആ ഓകാരാന്തത്തിൽ നിന്ന് വിധിച്ചതായ, അതിനൊക്കെ പ്രത്യേക പ്രയോജനങ്ങളുണ്ട്. സർവനാമസ്ഥാനം നിദ്വത്താവുമ്പോൾ അച്ചോദ്യം വൃത്തി വരും. ഇവിടെ ഇത്രയും നോക്കുക, ഗോ സു എന്നിരിക്കുന്നു, ഇവിടെ പരത്തിലിരിക്കുന്ന സു സർവനാമസ്ഥാനമാണ്, അത് നിദ്വത്താവും. അപ്പൊ ഇവിടെ പൂർവത്തിലിരിക്കുന്ന അചന്തമായ അംഗത്തിന് അച്ചോഞ്ഞെടുത്തി പ്രകാരം വൃദ്ധി വരും. ഓകാരത്തിന് വൃദ്ധി വന്നാൽ എന്ത് വരും? ഔ വരും. അപ്പൊ ഗൗ പരത്തിൽ എന്തിരിക്കുന്നു? സു. ഋത്തു വിസർഗം വരുമ്പം ഗൗഹു. ഇപ്പൊ സംസ്കൃതത്തിൽ ഗൗഹു എന്നാണ് പറയുന്നത്. പുല്ലിംഗത്തിൽ സ്ത്രീലിംഗത്തിൽ ഇതുപോലെ തന്നെ ശബ്ദം വരുന്നത്. എന്ന് വെച്ചാൽ കാളയും പശുവും ഗൗഹു തന്നെ. സർവനാമസ്ഥാനത്തിലെല്ലാം ഈ സൂത്രം പ്രവർത്തിക്കും. അതുകൊണ്ട് ഗോ ഔ എന്നിരിക്കുമ്പോഴും എന്തുവരും? ഗോതോ നിത്ത് പ്രകാരം പരത്തിലിരിക്കുന്ന ഔ നിത്യത്വമ്പം പൂർവ്വത്തിന് എന്തുവരും? അച്ചോഞ്ഞണിതി വൃദ്ധി വന്ന ഓകാരത്തിന് എന്തുവരും? ഔ. അപ്പൊ ഗൗ പരത്തിലെന്തിരിക്കുന്നു? ഔ എന്നിരിക്കുമ്പോൾ ഏതുവരും? ഏച്ചോ അയവായ അവഹ ഔവിനാവ് വരും. ഗാവൗ ഗൗഹു ഗാവൗ എന്ന് വരും. അടുത്ത് ഗോ ജസ്, ഗോ അസന്നിരിക്കും. ഗോതോ നിത്ത് പ്രകാരം പരത്തിലിരിക്കുന്ന അസ നിത്തായി. സൂത്രം വരുന്നു, സൂത്രം വരുന്നു, അച്ചോഞ്ഞെടുത്തി വൃദ്ധി വന്നു. ഓകാരത്തിന് വൃദ്ധി വന്നപ്പോൾ എന്തായി? ഗൗ അസന്നിരിക്കുന്നിടത്ത് ഏ സൂത്രം വരും? ഏച്ചോ അയവായ എന്തുവരും? ഗാവ് അസ് എന്ന് വരുമ്പോൾ എന്താവും? ഗാവഹ ഗോഹു ഗാവു ഗാവഹ എന്ന് വരും. അടുത്ത് ഇത് പൊതുവായ സൂത്രമാണ്. അടുത്ത് ഗോ അമ്മന്നിരിക്കുന്നു. ഗോ ഇവിടെ എന്ത് വരണം? ഗോതോ നിത് വരേണ്ടതാണ്. പക്ഷേ അതിന്റെ അപവാദ സൂത്രം അടുത്ത് പറയുന്നത് ഔത്തോ അംശസോഹോ ഓത്തോ അംശസോ രചി ആകാര ഏകാദേശ. ഇവിടെ ഔത്തോ എന്ന് പറയുന്നത് ആ ഓത്തഹ എന്നാണ്, അതാണ് ഔത്തഹ എന്നൊന്ന് സൂത്രത്തിൽ ആ ഓത്തഹ ആ ഓന്നിരിക്കുന്ന ഇന്നത്തെ സൂത്രം വരും ആ ഓന്നിരിക്കുന്നിടത്ത് വൃദ്ധി രേച്ച് വൃദ്ധി വന്ന ഔത്തെന്ന് പറയും, അതാണ് സൂത്രത്തിൽ ആ ഓത്ത് ഔത്തെന്ന് പറയും. അപ്പോ ആ ഓത്തഹ എന്ന് പറഞ്ഞാൽ ഓത്തഹ ആ എന്നാണ്, എന്നുവെച്ചാൽ ഓകാരത്തിന് ആകാരം വരുമെന്ന്. സൂത്രത്തിൽ എന്ത് പറഞ്ഞു, നംശസോഹോ അമ്മം ശസും പരമരിക്കുമ്പോൾ ഓകാരത്തിന് ആകാരം വരും. അതിന് വൃത്തിയിൽ എന്ത് പറഞ്ഞിരിക്കുന്നു, ഓത്തോ ഓകാരത്തിന് അംശസോ രചി അജി പൂർവത്തിൽ നിന്ന് വരുന്നു വരുന്നു അമ്മിന്റെയും ശസിന്റെയും അച്ച് പരമരിക്കുമ്പോൾ. അമ്മിന്റെ അച്ഛൻ പറയുന്ന ഏതാണ്? ആ ശസിന്റെ അച്ഛന്ന് പറയുന്നതോ ആ. അപ്പൊ ഓകാരത്തിന്റെ പരത്തിൽ അമ്മും ശസും പരമരിക്കുമ്പോ എന്ന് പറഞ്ഞാൽ അമ്മിന്റെയും ശസിന്റെയും ആ അച്ഛ അകാരം പരമരിക്കുമ്പോ ആകാരം ഏകാദേശം, ആകാരം ഏകാദേശമായി വരും. ഏതിന്? പുറത്തിലെ ഓവനും പരത്തിലിരിക്കുന്ന അമ്മിന്റെയും ശസിന്റെയും അകാരത്തിന്. അപ്പൊ ഗോ അമ്മന്നിരിക്കുമ്പോ അവിടെ ഓകാരത്തിന്റെ പരത്തിൽ അമ്മിരിക്കുകയാണ്. ഈ സൂത്രം എന്താണ് വിധിക്കുന്നത്? ആകാരം ഏകാദേശമായി വിധിക്കുകയാണ്. ആകാരം ഏകാദേശമായിട്ട് വിധിക്കുമ്പം അമ്മിന് മുഴുവൻ വരത്തില്ല, അമ്മിന്റെ അച്ഛനും പൂർവത്തിലിരിക്കുന്ന ഓകാരത്തിനും കൂടെ എന്തുവരും? ആകാരം വരും. അപ്പോൾ ഗോ അമ്മന്നിരുന്നു, ഗോയിലെ ഓകാരത്തിനും അമ്മിലെ അകാരത്തിനും കൂടി ആകാരം ഏകാദേശമായി വന്നപ്പോൾ ഗ ആ മ ഗാം. അതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകം പറഞ്ഞത് എന്താണ്? അംശസോ രചി അമ്മന്റെയും ശസിന്റെയും അച്ചുപരം വരുമ്പോൾ. അപ്പൊ ആ പൂർവത്തിലെ ഓകാരത്തിനും പരത്തിലെ അകാരത്തിനുമേ വരാവൂ ഏകാദേശമായിട്ട് ആകാരം. അല്ലാതെ പരത്തിലിരിക്കുന്ന അമ്മിന് ഏകാദേശം വന്നു കഴിഞ്ഞാൽ എന്തുവരും? ഗാ എന്നായിപ്പോ. ഇവിടെ ഗാം എന്ന് വേണം. മനസ്സിലായല്ലേ? ഗോ അമ്മന്നിരുന്നപ്പോ ഓയും പരത്തിലെ അമ്മിലായും പോയിട്ട് അവിടെ ആകാരം വന്നിട്ട് ഗാം ഗൗഹു ഗാവു ഗാവഹ അങ്ങനെ വരും. ഗാം. ഇനി അടുത്ത് ഗോ ഔ. അവിടെ ഗോതോണിത്ത് പ്രവർണിത്ത് ഉദ്ഭാവം വന്നു, പൂർവത്തിന് വൃദ്ധി വന്ന് ആവുന്നു. ഗാവോ ഗാം ഗാവോ. ഗോ ശസന്നിരിക്കുമ്പോൾ അവിടെയും ഗോതോണിത്ത് വരേണ്ടതാണ്, പക്ഷെ അതിന്റെ അപവാദമായിട്ട് ഏത് വരുന്നു? ഔതോ അംശസോഹോ ശസ് പരമിരിക്കുമ്പോ ഗോ അസന്നിരിക്കുമ്പോ ഗോ ശബ്ദത്തിന്റെ ഓകാരത്തിനും ശസ്സിലെ അകാരത്തിനും കൂടി ഏകാദേശമായി ആകാരം വരുന്നു. ഗോവിലെ ഓയും പോയി അസ്സിലെ അകാരവും പോയിട്ട് അതിന്റെ സ്ഥാനത്ത് എന്തുവരും? ആ അപ്പൊ എങ്ങനെ ഒരു ഗാസ് സകാരത്തിന് നിത്യവിസംഗം വരുമ്പോ ഗാഹ ഗൗഹു ഗാവു ഗാവഹ ഗാം ഗാവു ഗാഹ എന്ന് പറയും. അപ്പൊ ഇവിടെയാണ് വിശേഷമായിട്ടുള്ളത്, ബാക്കിയൊന്നും പ്രയാസമുള്ളതല്ല. അടുത്തെന്തുവരുന്നു? ഗോട്ടാന്നിരിക്കുമ്പോ എന്തുവരും? ഏച്ചോ വായവ അവാദേശം വന്നു. ഗവാ ഓകാരത്തിന്റെ വിധത്തിൽ ആയിരുന്ന പിന്നെ എന്തുവരും? ഏച്ചോ പിന്നെ ഗോഭ്യാം ഗോഭിഹി ഗോഭിഹി ചതുർത്ഥിയിൽ ഗോ എന്നിരിക്കുമ്പോ ഗോഭ്യാം ഗോഭ്യഹ പഞ്ചമയോനത്തിൽ ഗോ അസന്നിരിക്കുന്നിടത്ത് എന്തോരം ഗോ അസന്നിരിക്കുന്നിടത്ത് എന്താ വരുന്നത്? മെസ്സിംഗ് അസോസ്ഥ പൂർവരൂപ ഏകാദേശമായിട്ട് വരും. എവിടെയാ പഠിച്ചത് സിംഗസോ? ആ ഖേറിംഗിരി കഴിഞ്ഞിട്ട് ഏ ശബ്ദം പഠിച്ചപ്പോ ഹരിശബ്ദം ഹരയേ ഹരിഭ്യാം ഹരിഭ്യ ഹരി അസന്നിനെ എന്ത് ചെയ്തു ആദ്യം വിസഞ്ജ ഒന്നേ സൂത്രപ്രകാരം ശേഷഭ്യസി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തെന്തൊരു ഖേറിംഗിരി ഗുണം വന്നു. അപ്പൊ ഹരി എന്ന് പറയുന്നത് എന്തായി ഹരേ അസന്നിരിക്കുമ്പോ എന്ത് വന്നു നസിംഗ് അസോസിച്ച പൂർവ്വരൂപം ഏകാദേശമായി വന്നു ഹരേ ഹേ. അവിടെ ഹരേ എന്നിരുന്നിവിടെ ഓ ഗുരോഹോ എന്ന് വരുമ്പോലെ ഗോ അസന്നിരുന്നപ്പോ നസിംഗ് അസോസിച്ച പൂർവ്വരൂപം ഏകാദേശമായിട്ട് വന്നിട്ട് ഗോഹോ ഗോ ഭ്യാം എന്ത് വരുന്നു എന്ത് വരുന്നു ഒന്നുമില്ല ഗോഭ്യാം ഗോഭ്യ വീണ്ടും ഗോഹോ പഞ്ചമീനും ഷഷ്ടീനും ഗോഹോ ഗോ ഓസ് എന്നിരിക്കുമ്പോ ഗവോഹോ എച്ച് വയോഹ ഗവോഹോ ഗോ ആം എന്തുവരുന്നു എച്ച് വയവ ഗവാം ഗോ ഈ എന്തുവരുന്നു ഗവി ഗവി പിന്നെ ഗോ ഓസ് ഗവോഹോ ഗോസു ഗോഷു ഗൗഹു ഗാവു ഗവഹ അവിടെ എല്ലാം എന്തുവരുന്നു ഗോതോണി ഗാം അവിടെ എന്തുവരുന്നു ഔതോ അംശസോഹോ ഗാവോ ഗാഹ ഔതോ അംശസോഹോ ഗവാ ഗോഭ്യാം ഗോപിഹി ഗവേ ഗോഭ്യാം ഗോഭ്യ പെണ്ണയച്ചോയവ ഗോഹോ ഗോഭ്യാം ഗോഭ്യ ഗോഹോ രണ്ടിടത്തും നസിംഹസോശപൂർവരൂ ഗവോഹോ ഗവാം ഏച്ചോയവായ ഗവി ഗവോഹോ ഘോഷു ഓകാരം കഴിഞ്ഞു ഗോ ഏ ഓം ഐ ഔച്ച് പിന്നെ ഉള്ളത് ഐ ശബ്ദം ഐകാരാന്തമാണ് ഐകാരാന്തം എന്ന് പറയുന്നത് രൈ ശബ്ദ രൈ ധനം എന്നുള്ള അർത്ഥം രൈ ഐകാരാന്തമാണ് രൈ സൂന്നിരിക്കുന്നു രൈ സു എന്നിരിക്കുമ്പം വരുന്നു രായോ ഹലി അസ്യ ആകാരാദേശോ ഹലി വിഭക്തൗ ഇവിടെ പറയുന്നു ഹലാദിയായ വിഭക്തി പരമിരിക്കുമ്പോ ശബ്ദ രയ്യാണ് അതിനാകാരം അന്താദേശമായി വരും രയ്ക്ക് ആകാരം അന്തേദേശമായി വരുമെന്ന് പറയുമ്പോൾ എന്തോരും ഐകാരത്തിന്റെ സ്ഥാനത്ത് ആകാരം വരും എപ്പോ ഹലാദി വിഭക്തി ഇരിക്കുമ്പോ അജാതി ഇരിക്കുമ്പോ വരില്ല അപ്പൊ രൈ സൂന്നിരിക്കുമ്പോ എന്ത് ചെയ്യും അയ്യന് ആകാരം വന്ന രാസൂന്നിരിക്കുമ്പോ എന്തുവരും ഋത്വവിസർഗം രാഹ രാഹ രൈ സൂന്നിരുന്നു ഐകാരത്തിന് ആകാരം വന്നു രാസു രാഹ രൈ ഔന്നിരിക്കുമ്പോ എന്തുവരുന്നു എന്തുവരുന്നു ആയാദേശം വന്നു ഐക്ക് ആയി വന്നു ര ആയ് രായ് പരത്തിൽ എന്തിരിക്കുന്നു ഔ രായൗ രാഹ രായൗ തിരൈ അസ് എന്നിരിക്കുമ്പോ എന്തുവരുന്നു ഏച്ചോ അയവഹ ഏച്ചോ അയവായ ആയി വന്നു ര ആയ് അസ് രായസ് രായഹ രാഹ രായോ രായഹ രൈ പരത്തനന്തിരിക്കുന്നു അമ്മ ഐക്യം തോന്നു ഏച്ചോ അയവായവ രായ അം രായം രൈ ഔ രായോ രൈ ശസ്സന്നിരിക്കുമ്പോ രൈ ആയി വന്നു രായ അസ് രായ രാഹ രായു രായ രായം രായു രായ അവിടുത്ത രൈ ത എന്തുവരുന്നു ചോയവായോ ആയു വന്നു രായു ആരായ രയ് എന്നാണ് എഴുതുന്നത്. അതിനായു വന്നു രായു ടാരായ രൈഭ്യാം അവിടെയോ രായോ ഹലി ഹലാദിഭക്തി വന്നു കഴിഞ്ഞാൽ ഐ എന്തായി മാറും ആകാരം ഐയുടെ സ്ഥാനത്ത് ആകാരം വരും. രൈഭ്യാം എന്നുള്ളത് എന്തായി മാറി രാഭ്യാം രാഭ്യാം രൈഭി എന്നുള്ളിടത്തും ഹലാദിയാണ് ഐക്കെന്ത് വരുന്നു ആ വരുന്നു രാഭി ചതുർത്ഥി ഏകദിനത്തിൽ രൈ ഏന്നിരിക്കുമ്പോൾ എന്ത് വരുന്നു ഏച്ചോ അയവായവഹ ഐക്കെന്ത് വന്നു ആയി വന്നു രായു ഏ കൊടിച്ചെറുക്കുമ്പോൾ രായേ അടുത്ത് രൈഭ്യാം എന്നിടത്ത് ഹലാദിയാണ് ആത്തും വന്നു രാഭ്യാം പിന്നെ വേറൊന്നും ചെയ്യാനല്ല അയുടെ സ്ഥാനത്ത് ആ വന്നു ഇരു ആ പരത്തിൽ ഭ്യാം രാഭ്യാം രാഭ്യഹ അവിടെയും ഹലാദിയാണ് ആത്തും വന്നു പഞ്ചമി രൈ അസന്നിരിക്കുമ്പോൾ എന്തുവരും ഏച്ചു അയവായവഹ ഐക്കായി വന്ന് രായു അസ് രായസ് രായഹ രാഭ്യാം രാഭ്യ പഞ്ചമി ദ്വിവചനത്തിലും ബഹുവചനത്തിലും രാഭ്യാം ഐക്യ ആകാരം വന്നു രായോ ഹലി രാഭ്യാം രൈ ബ്യഹ അവിടെയും രാഭ്യ ഷഷ്ടി അഗവനത്തിൽ രൈ അസന്നിരിക്കുമ്പോൾ എന്ത് വരുന്നു ഏച്ചോ അയവായവഹ ഐക്ക് എന്തു വന്നു എന്തു വരുന്നു ആയു വന്നു രായു അസ് രായഹ ഷഷ്ടി ധുവനത്തിൽ രൈ ഓസന്നിരിക്കുമ്പോ ഏച്ചോ അയവഹ രായു ഓസ് രായോസ് രായോഹോ രൈ ആമെന്നിരിക്കുന്നിടത്ത് ഏച്ചോ അയവായവഹ രായു ആം രായാം രായു ആം രായാം രൈ ഇങ്ങിന്നിരിക്കുന്നിടത്ത് രൈ ഈന്നിരിക്കുന്നു ഏച്ചു അയവായവ ആയി വന്നു രായു രായി രൈ ഓസ് എന്നിരിക്കുന്നിടത്ത് ആയ ആദേശം വന്നു രായോസ് സ്വകാര്യത്തിന് അടുത്ത് വിശ്രമം വരുമ്പോ രായോഹോ രൈ സൂന്നിരിക്കുന്നിടത്ത് ആകാരം വന്നു രൈ സു അധികാരത്തിനകത്തും വന്നു രാ സു രാ സു രാ സു രാഹ രായു രായഹ രായം രായു രായഹ രായ രാഭ്യാം രാഭിഹി രായേ രാഭ്യാം രാഭ്യഹ രായഹ രാഭ്യാം രാഭ്യ രായഹ രായോഹു രായാം രായി രായോഹു രാസു. അപ്പോൾ അജാതി ഭക്തികൾ പരമിരിക്കുന്നിടത്തെല്ലാം ഏച്ചോയവ വരണം, ഹലാതി ഇരിക്കുന്നിടത്തെല്ലാം ആത്തും വരും. ഐകാരം പിന്നെ അവസാനത്തെ ശബ്ദം ഏതാണ്? ഔകാരാന്തം ഗ്ലൗ ശബ്ദം ചന്ദ്രൻ ഗ്ലൗ ഗ്ലൗ സൂന്നിരിക്കുമ്പോ എന്തുവരുന്നു ഗ്ലൗസ്. ഒരു സൂത്രവും പ്രത്യേകിച്ചില്ല, പഠിച്ചിട്ടില്ല. ഐ ആയിരുന്നെങ്കിൽ രായോഹലി വന്നനെ, അത് രായ ശബ്ദത്തിലുള്ള ഇത് ഔവാണ്. ഒരു സൂത്രവുമില്ല, പരത്തിലിരിക്കുന്ന സുവാണ്. അപ്പൊ എന്തോരും ഋത്വശ്രമം ഗ്ലൗഹു ഗ്ലൗ ഓന്നിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതാണ് ചോദിച്ചോ എന്തുവന്നു ആ വാദേശം ഗ്ലാവ്. ഇവിടെ പ്രതിമയ പൂർവ്വസ്വർണ്ണം വരത്തില്ലേ? പ്രഥമേഹോ പൂർവസ്വർണ്ണം വരത്തില്ലേ? എന്താ വരാത്ത ഗ്ലൗ ആവുന്നിരിക്കുമ്പോ എന്തുകൊണ്ട് അക്കഹ പ്രഥമ ദ്വിതീയോ രജി ഉറസവന ദീർഘ ഏകാദേശ്യാത്. അപ്പൊ അത് വരുന്നില്ല. ഗ്ലൗ അവന്നിരിക്കുമ്പോൾ എന്ത് വരുന്നു? ഗ്ലൗ ഗ്ലൗ ബഹുവചനത്തിൽ അസന്നിരിക്കുമ്പോഴും എന്ത് വരും? അപ്പോ സർവത്ര അജാതി ഇരിക്കുന്നിടത്ത് ഏച്ചു വായവായ, ഹലാതി ഇരിക്കുന്നിടത്ത് ഒന്നും സംഭവിക്കത്തില്ല. ഗ്ലൗഹു ഗ്ലാവു ഗ്ലാവഹ, ഗ്ലൗ അമ്മന്നിരിക്കുന്നിടത്ത് ആവ്, ഗ്ലാവം ഗ്ലാവം ഗ്ലാവു, ഗ്ലൗ ശ്വസന്നിരിക്കുന്നിടത്ത് ഗ്ലാവഹ, ടായിരിക്കുന്നിടത്ത് ഉപദേശം ഗ്ലാവ ആവാണ്. ക്ലൗഭ്യാം ക്ലൗഭി, ചതുർത്ഥി ഏകവചനത്തിൽ ഗ്ലാവേ ആവയേ. ക്ലൗഭ്യാം ക്ലൗഭ്യ, പഞ്ചമി ഏകവചനത്തിലും ഷഷ്ടി ഏകവചനത്തിലും ഗ്ലൗ അസ് ഗ്ലാവ് അസ് ഗ്ലാവസ് ഗ്ലാവഹ ഗ്ലാവഹ ക്ലൗഭ്യാം ക്ലൗഭ്യ ഗ്ലാവ ഗ്ലൗ ഓ സാവ് ഗ്ലാവോസ് ഗ്ലാവോഹോ ഗ്ലാവ് ആം ഗ്ലൗ ആവ് ആം ഗ്ലാവാം ഗ്ലൗ ഈ സപ്തമി ഗ്ലാവി ഗ്ലാവോഹോ ഗ്ലൗഷ ഗ്ലൗഹു ഗ്ലാവു ഗ്ലാവ ഗ്ലാവം ഗ്ലാവു ഗ്ലാവ ഗ്ലാവ ഗ്ലാവ ഗ്ലാഭ്യാം എന്നാണ്. ഗ്ലോഭ്യാം ഭൂമി, പിന്നെ ഗ്ലാവേ ഗ്ലോഭ്യാം ഗ്ലോഭ്യ ഗ്ലാവ ഗ്ലോഭ്യ ഗ്ലാവ ഗ്ലാവോ ഗ്ലാവാം ഗ്ലാവി ഗ്ലാവോ ഗ്ലാവസോ. അപ്പോ അജന്ത പുല്ലിംഗം തീർത്തു എന്ന് പറഞ്ഞപ്പോൾ ഒരു വലിയ ആശ്വാസമായി, ഒരു വലിയ ഭാരം ഇറക്കി വെച്ചതുപോലായി. അടുത്ത ഭാരം കയറ്റേണ്ടതാണ്. പത്തൊമ്പതാമത്തെ പേജ് നോക്കാം. പത്തൊമ്പതാമത്തെ പേജില് ഉണ്ടോ? പത്തൊമ്പതാമത്തെ പേജ് ഉണ്ടോ? അവിടെ ഒരു സൂത്രമുണ്ട്, സർവത്ര വിഭാഷാ ഗോഹോ ഉണ്ടോ? അതിന്റെ അവസാനം എഴുതിയിരിക്കുന്നു പദാന്തേ കിം ഗോഹോ ഉണ്ടോ? അവിടെ എന്താ സംഭവിച്ചത്? പദാന്തം അല്ലാത്തോണ്ട് എന്ത് സംഭവിച്ചില്ല, എന്ത് സംഭവിച്ചു? പ്രതിഭ സംഭവിച്ചില്ല. എന്തുകൊണ്ട്? പ്രതിഭ എവിടെ വിധിക്കുന്നത്? പദാന്തത്തിൽ. ഗോ അസന്നിരിക്കുന്നിടത്ത് അവിടെ പദാന്തമല്ല. എന്തുകൊണ്ടല്ല? ഗോ പ്രാതിപതി ആയതുകൊണ്ടാണോ? ഗോ അസന്നിരിക്കുന്നിടത്ത് എന്ത് സംഭവിച്ചു? എന്തുകൊണ്ട് പദാന്തമല്ല? അതുകൊണ്ടാണോ? അതുകൊണ്ടാണ് ഇപ്പൊ ചോദിച്ചത്. അന്ന് പറഞ്ഞാൽ മനസ്സിലാകാത്തതുകൊണ്ടാണോ? ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലാകണം. എന്തുകൊണ്ട് അവിടെ പദാന്തമല്ല ഗോഹോ എന്നുള്ളിടത്ത്? അവിടെ വന്ന അവിടെ ഗോഹോ എന്ന് പറയുന്ന ഏത് വിഭക്തിയാണ്? ഷഷ്ടി അല്ലെങ്കിൽ പഞ്ചമി. അവിടെ എന്തു സംഭവിച്ചു? എന്താ സംഭവിച്ചത്? കുഴപ്പമില്ലല്ലേ, ശരി നോക്കിക്കോണേ. ഗോഹസന്നിരിക്കുമ്പോ എന്ത് സംഭവിച്ചു? എന്താ സംഭവിച്ചത്? ഇവിടെ ഭസഞ്ജയാണ്, പദസഞ്ജയ അല്ലേ സൂത്രം? യജിഭം. അതുകൊണ്ടാണ് ഇവിടെ പദാന്തമല്ലാത്തത്. ഗുഹസന്ധരിക്കുന്നിടത്ത് പദസഞ്ജ വിധിക്കുന്ന ഇവിടെ ഏ സൂത്രമാണ്? സ്വാദിഷ്ട സർവനാമസ്ഥാന. സർവനാമസ്ഥാനത്തിൽ ഹലാദിയാണെങ്കിൽ പദസഞ്ജ പൂർവത്തിന്, അജാദിയാണെങ്കിൽ പൂർവത്തിന് ഭസഞ്ജ. ഇവിടെ ഗോ അസന്നിരിക്കുന്നിടത്ത് പദസഞ്ജയില്ല. പദസഞ്ജ ഉണ്ടായിരുന്നെങ്കിൽ സർവത്രുഭാഷ ഗോഹപ്രകാരം പ്രകൃതിഭാവം വന്നനെ. ഭസഞ്ജ ആയതുകൊണ്ട് ഈ സൂത്രം പ്രവർത്തിക്കില്ല. പിന്നെ എന്തുവരും? അസിംഗസോസ്റ്റ പൂർവരൂപം വന്ന് ഋത്വവിസർഗം വന്ന് ഗോഹോ എന്ന് വന്നു. മനസ്സിലായ യജിഭം എന്ന് പറയുന്ന സൂത്രം മറന്നുപോയി. അജാതി പരത്തിയിരിക്കും പൂർവത്തിന് ബസഞ്ഞ, ഫലാതി പരത്തിയിരിക്കും പൂർവത്തിന് പദസഞ്ഞ. അത് ഏത് ശബ്ദം പിടിച്ചപ്പോഴാണ് വന്നത്? വിശ്വപാഹ ബസഞ്ഞുള്ളത് കൊണ്ടാണ് അവിടെ ലോപം വന്നത്. ഏ സൂത്രപ്രകാരം? അതോ ധാതോഹു. അവസാനത്തെ സൂത്രം അവൻ സ്ഫോടായനസ്യ, അവിടെയും പദാന്തയ്ക്കും ഗവി. അതിന്റെ വാർത്തയ അടുത്ത പേജിൽ ഗവി. അവിടെ എന്താ സംഭവിച്ചത്? ഗോങ്ങിയിൽ നിന്നിരിക്കുമ്പോ ഇവിടെ എന്താ വരേണ്ടത്? പ്രകൃതിഭാവം ഈ സൂത്രപ്രകാരം പ്രതിഭാവം പറഞ്ഞെങ്കിൽ എന്ത് വേണം? അമംഗസ്ഫോടാനസ്യ പദാന്തമായിരിക്കും. ഇവിടെ ഗോ നീന്തിരിക്കുന്നിടത്ത് ഗോ പദാന്തമല്ല. എന്തുകൊണ്ട്? പദസഞ്ജയല്ല. പിന്നെ എന്ത് സഞ്ജയുള്ളത്? ഏ സൂത്രപ്രകാരം? അജീഭം. അതുകൊണ്ട് ഇവിടെ വികല്പമായിട്ട് പ്രകൃതിഭാവം വന്നില്ല, മറിച്ച് എന്തു വന്നു? പ്രകാരം അവാദേശം വന്നു. ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇത് പഠിച്ചാലേ മനസ്സിലാകും. ഗോശബ്ദം പഠിച്ചാലേ മനസ്സിലാകും. അതുകൊണ്ടാണ് ഇപ്പോൾ അതെടുത്ത് കാണിച്ചത്. ഗോശബ്ദം പഠിക്കുമ്പോൾ അവിടെ ഏത് സൂത്രം വരുന്നു, എന്തുകൊണ്ട് പദസഞ്ജയില്ല, എങ്ങനെയാണ് പദസഞ്ജ വരുന്നതെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോ ഹൽസന്ധി പഠിച്ച് ഇവിടെ അച്ഛസന്ധിയും അജന്തവുമായിട്ട് ബന്ധമുണ്ട്. അജന്തത്തിൽ വരുന്നതിനുള്ള അച്ഛസന്ധി വരുന്ന സൂത്രങ്ങളാണ് സന്ധി വരുന്നത്. ഇവിടെ അജന്ത പുല്ലിംഗത്തിൽ വരുന്ന ആ സൂത്രം, അവിടെ വരുന്ന സന്ധികളെല്ലാം സന്ധി വരുന്നിടത്ത് വന്നില്ലേ? ഗ്ലൗ ശബ്ദത്തിൽ ഏച്ചോ അവായോ വന്നില്ലേ? അപ്പോൾ അജന്ത പുല്ലിംഗത്തിൽ വരുന്നതിനുള്ള അജന്ത സന്ധികളായി. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ബന്ധമുണ്ട്. അജന്ത അച്ഛസന്ധി പഠിച്ചു കഴിയുമ്പം അജന്ത പുല്ലിംഗം എളുപ്പമാവും. ഇനി അടുത്ത് വരുന്ന ഏതാണ്? അജന്ത സ്ത്രീലിംഗം. അവിടെ അങ്ങനെ തന്നെ അജന്ത നംസുലിംഗത്തിലും അത് തന്നെയാണ്. അപ്പൊ അതിന് അജന്ത അച്ഛസന്ധിയുമായിട്ട് ബന്ധമുണ്ട്. പിന്നെ അജന്ത പുല്ലിംഗത്തിന്റെ പ്രക്രിയകൾ മുഴുവൻ ഓർമ്മയില്ലെങ്കിലും ഈ പ്രക്രിയകൾ മനസ്സിലാക്കിയവർക്ക് എങ്ങനെയാണ് അകാരാന്തത്തിൽ ഏത് സന്ധി വരുന്നു, സർവനാമത്തിലേത് സന്ധി വരുന്നു, ഈയിലേത് വരുന്നു, ഊയിലേത് വരുന്നു, സൂത്രങ്ങൾ, സ്വപ്നങ്ങൾ, ഋതിൽ ഏതൊക്കെ വന്നു, ഏ ഓ ഐ ഔ ഇവിടെയൊക്കെ ഏതേത് സൂത്രങ്ങൾ പ്രവർത്തിച്ചു, സന്ധി ഏതൊക്കെ വന്നു, സൂത്രങ്ങൾ പ്രവർത്തിച്ചു, ഇത് എല്ലാം അറിഞ്ഞിരിക്കുന്ന ഒരാളിന് അടുത്ത് അജന്ത ശ്രീലിംഗം വളരെ ഈസിയാണ്. കാരണം ഇതൊക്കെ വരുന്നുള്ളൂ, വിശേഷിച്ച് ചില സൂത്രങ്ങളെ വരുന്നുള്ളൂ. അജന്ത സ്ത്രീലിംഗം അതുപോലെ തന്നെ നോസലിംഗവും. അടുത്ത് വരുന്ന അജന്ത സ്ത്രീലിംഗവും നോസലിംഗവും അറിയുന്നതിന് ഈ പ്രക്രിയകളെല്ലാം അറിഞ്ഞിരിക്കണം. ഒന്ന് അച്ഛസന്ധി പൂർണ്ണമായി അറിഞ്ഞിരിക്കണം. പിന്നെ അജന്ത പുല്ലിംഗം അറിഞ്ഞിരിക്കണം. ഓർമ്മയില്ലെങ്കിലും പറഞ്ഞാലെങ്കിലും മനസ്സിലാവണം. ചിലപ്പോൾ നമുക്കെല്ലാം ഓർമ്മിക്കാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. പക്ഷേ സൂത്രം പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരണം, പ്രക്രിയ അറിഞ്ഞിരിക്കണം. അത് രണ്ടും ഇല്ലാത്തവര് ഓർമ്മയില്ല, പറഞ്ഞാല് അത് ഓർമ്മ വരുന്നില്ല, സ്വയം ഓർമ്മയില്ലെങ്കിൽ അടുത്ത അജന്ത ശ്രീലിംഗത്തിൽ ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞാരും വിഷമിപ്പിക്കുന്നില്ല, പ്രയാസമായിരിക്കും. ഇരട്ടി ജോലി ചെയ്യേണ്ടി വരും, സാധിക്കാതിരിക്കില്ല, ഇരട്ടി പണി ചെയ്യേണ്ടി വരും. അതുകൊണ്ട് അജന്ത പറയുന്ന അജന്ത സ്ത്രീലിംഗത്തിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് അച്ഛസന്ധിയും അജന്ത പുല്ലിംഗവും മൊത്തം ഒന്ന് നോക്കിയിരിക്കണം.